പറഞ്ഞു മനസ്സിലായ പൊതുവായ ധർമ്മം എന്ന് പറയുന്നത് നീതി ന്യായ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് സമൂഹം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതെല്ലാവർക്കും ബാധകമാണ്, എന്നാർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. എന്തെങ്കിലും ഒഴിവിട്ടുള്ള കിട്ടുകയാണെങ്കിൽ ആ നീതി ന്യായ വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടാണ്, അല്ലാതെ അതിനെ മറികടക്കാൻ ആർക്കും പറ്റത്തില്ല. എന്തുകൊണ്ട്? അത് രാജ്യത്തിന്റെ നിയമമാണ്, ഇവരെല്ലാവരും രാജ്യത്തിലെ പൗരന്മാരാണ്. ആയിക്കോട്ടെ. ഇപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ പൗരന്മാര് എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും പൊതുവായ ധർമ്മമാണ്. ആ ധർമ്മം എന്ന് പറയുന്നത് ഭരണഘടന അനുശാസിക്കുന്ന, അതിനകത്ത് ആർക്കെങ്കിലും ചില പ്രത്യേക ഇളവുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിയമവിധേയമായി ആനുകൂല്യം ചിലർക്ക് കിട്ടും. അതിനാണ് ഞാൻ പറഞ്ഞ ഭിന്നശേഷിക്കാർ, അവർക്ക് ചില ആനുകൂല്യങ്ങളുണ്ട്, മറ്റുള്ളവർക്ക് അത് കിട്ടത്തില്ല. ഇപ്പൊ പുതിയൊരു തർക്കം നടക്കുന്നതാണ് IAS സെലക്ഷന്, ഭിന്നശേഷിക്കാർക്ക് ആനുകൂല്യമുണ്ട്, എല്ലാവർക്കും അത് കിട്ടത്തില്ല. അപ്പോൾ അത് നിയമ വ്യവസ്ഥയിലൂടെ കിട്ടുന്ന ആനുകൂല്യങ്ങളാണ്. പക്ഷെ ഒരു പോരുന്നെന്നുള്ള ആലോചന ഉള്ള പൊതുവായ നിയമവ്യവസ്ഥ അല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും ആനുകൂല്യം സന്യാസിമാർക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സന്യാസിയുടെ ധർമ്മം എന്ന് പറയുന്നത് പൊതുധർമ്മമാണ്. ഏത്? ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്ക് വിധേയമായിരിക്കുക എന്നുള്ള പൊതുധർമ്മം. അതുകൊണ്ടാണ് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ സന്യാസിക്ക് പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ പോകാൻ പറ്റുന്നത്, പൗരന്മാരായതുകൊണ്ടാണ്. മറ്റുള്ളവരെ പോലെ പരിഹാരത്തിന് വേണ്ടി അവർക്ക് പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ ഒക്കെ പോകാം. നീതി ന്യായ വ്യവസ്ഥ ആശ്രയിക്കും. എന്നാൽ സന്യാസിമാരെന്ന് പറയുന്നത് ഒരു പ്രത്യേക ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ളതാണെങ്കിൽ അവർക്ക് ഉള്ള മോറൽ ഒബ്ലിഗേഷൻസ്, ധാർമ്മിക ഉത്തരവാദിത്വങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത് പലതും ഈ ധർമ്മത്തിന് ഉൾപ്പെടുന്ന കാര്യങ്ങളല്ല, അത് ആ ഗ്രൂപ്പിനുൾപ്പെടുന്ന മാത്രം കാര്യമാണ്. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം മദ്യപാനത്തിന്റെയും മറ്റു ഉദാഹരണം പറഞ്ഞു. നമ്മുടെ പൊതുധർമ്മം അനുസരിച്ച് മദ്യപാനം തെറ്റല്ല. സർക്കാർ പിന്നെ മദ്യം വിൽക്കുന്നുണ്ട്, മദ്യം വിൽക്കുന്നത് ഒരു തരത്തിലും കുറ്റകരമാണ്. പക്ഷേ സന്യാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ആ സന്യാസിയുടെ ധർമ്മമാണ് മദ്യപാനം പാടില്ല. അത് അയാളുടെ ധാർമ്മിക ഉത്തരവാദിത്വമാണ്. അതാണ് അതിൽ ആ സന്യാസി ഗ്രൂപ്പുകളിൽ പലർക്കും പല നിയമങ്ങളാണ്. അതുതന്നെയാണ് ഓഷയുടെ ഉദാഹരണം പറഞ്ഞത്. ഓഷയുടെ സന്യാസിമാർക്ക് ഇഷ്ടമുള്ള പുരുഷന്മാർക്ക് ഇഷ്ടമുള്ള സ്ത്രീകളുമായിട്ട് പോകാം, അതിനവിടെ നിയന്ത്രണമൊന്നുമില്ല. പക്ഷേ ശ്രീനാരായണ ധർമ്മസംഘത്തിലെ സന്യാസിമാർക്ക് അത് പാടില്ല, ആ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ട്? രണ്ടു കൂട്ടരുടെയും ആ ധാർമ്മിക കാഴ്ചപ്പാട് വേറെ വേറെ. ശിവരിമഠത്തിൽ പോകുന്ന ഗുരുവിന്റെ ധാർമ്മികമായ കാഴ്ചപ്പാട് അനുസരിച്ചിട്ടാണ്. ഇവിടെ ധാർമ്മികമായ ഉത്തരവാദിത്വമാണ് അങ്ങനെ പോകാതിരിക്കുക എന്ന് പറഞ്ഞു. മറ്റിടത്ത് അതൊരു പ്രശ്നമാണ്. ഇത് ഉല്ലംഘിച്ചു കഴിഞ്ഞാൽ സന്യാസി ധർമ്മസംഘത്തിലെ ഒരംഗം ആ ധാർമ്മിക ഉത്തരവാദിത്വത്തിന് വില കൽപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നതാണെന്ത്? വലിയ സോഷ്യൽ പ്രഷർ അവരെ അനുഭവിക്കും സമൂഹത്തിൽ നിന്നുള്ള. അത് ധർമ്മസംഘത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കും, നാശത്തിലേക്ക് കൊണ്ടു. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഇപ്പൊ പൊതുവായ ധർമ്മം വേറെ, ധാർമ്മികമായ ഉത്തരവാദിത്വം വേറെ. അപ്പൊ ധാർമ്മിക ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്താണ്? ആ പ്രസ്ഥാനത്തിന്റെ ഒരു മൂല്യബോധമാണ്. ഇങ്ങനെയൊക്കെ പോകാവൂ, ഇങ്ങനെയൊന്നും പോകാൻ പാടില്ല. ഇനി ഈ പ്രസ്ഥാനത്തിൽ തന്നെ, ഏത് പ്രസ്ഥാനമായാലും, ഇത് ഉദാഹരണമായിട്ട് എടുക്കുന്നു എന്നാണ്, എന്തെങ്കിലും സാമ്പത്തികമായ ക്രമക്കേടുകൾ തിരുമറികൾ നടന്നു കഴിഞ്ഞാൽ അത് എന്താണ്? ശിക്ഷാർഹമാണ്, അത് കുറ്റകരമാണ്. അതിന് ഈ പൊതുധർമ്മത്തിൽ തന്നെ വ്യവസ്ഥകളുണ്ട്, അയാൾ കുറ്റക്കാരനാവും. അത് കേവലം ഒരു ധാർമ്മിക ഉത്തരവാദിത്വം മാത്രമല്ല, നിയമത്തിന്റെ പരിധി വരുന്ന വിഷയമാണ്. അപ്പൊ നിയമപരമായി തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ അയാൾക്ക് രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, അയാളുടെ ധാർമ്മികമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് അയാൾ വ്യതിചലിക്കുന്നു. മറ്റൊന്ന്, രാജ്യത്തിൽ നിലവിലിരിക്കുന്ന ധർമ്മ വ്യവസ്ഥയെ ലംഘിക്കുന്നു. രണ്ട് കുറ്റം. എന്തെങ്കിലും സാമ്പത്തികമായ ക്രമക്കേടുകൾ ചെയ്തു കഴിഞ്ഞു. അപ്പൊ അതൊരു തരത്തിൽ ശരിയാവത്തില്ല. കാരണം സാമ്പത്തികമായ ക്രമക്കേട് നിയമം മൂലം നിഷേധിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് കഴിഞ്ഞ തവണ പറഞ്ഞത്. അപ്പൊ ഒന്ന് ധാർമ്മികത, പൊതുധാർമ്മികത, അത് നിയമവ്യവസ്ഥയ്ക്ക് വിധേയമായ. രണ്ടാമത്, ഓരോ ഗ്രൂപ്പുകളുടെ ധാർമ്മിക ഉത്തരവാദിത്വം, അത് ആ ഗ്രൂപ്പുകൾ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ വ്യക്തികൾ തീരുമാനിക്കുന്നു. നമ്മുടെ മൗലികമായ അവകാശം, മൗലികാവകാശം, അതിൽ പറയുന്ന ഒരു കാര്യമാണ് പ്രൈവസി. പ്രൈവസി എന്ന് പറഞ്ഞാൽ സ്വകാര്യത. അപ്പോ അതിന്, അത് നമ്മുടെ മൗലിക അവകാശമാണ്, ഒരു വ്യക്തിയുടെയും പ്രൈവസി. പക്ഷെ ആ വ്യക്തിയുടെ പ്രൈവസി, സ്വകാര്യ ജീവിതം എന്ന് പറയുന്നത് പ്രൈവസി കൊണ്ട് ഉദ്ദേശിക്കുന്ന അതിന് വേറെ ആരും ഇടപെടാൻ പാടില്ല, വേറെ ആരും കടന്നു കയറാൻ പാടില്ല, വേറെ ആർക്കും അതിൽ ഇടപെടാൻ അവകാശമില്ല. ഓരോരുത്തരുടെയും പ്രൈവസി സംരക്ഷിക്കപ്പെടണമെന്നാണ്. മറ്റൊരാൾക്ക് അതിനകത്ത് ഈ കടന്നു കയറാൻ പാടില്ല. അപ്പോ ഈ നമ്മുടെ പ്രൈവസിയും ധാർമ്മിക ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ അവരുടെ ധാർമ്മിക ഉത്തരവാദിത്വവും പ്രൈവസിയും ഒരുമിച്ച് പോകണം. എന്നുവെച്ചാൽ അവരുടെ ധാർമ്മികമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് പൊരുത്തപ്പെടാത്ത പ്രൈവസി പാടില്ല. എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു ധർമ്മസംഘാംഗം മദ്യപിക്കുകയാണ്, എന്നിട്ട് അയാൾ പറയാണ്, അങ്ങനെ ഒരാളുടെ ഉണ്ടെന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത് കേട്ടോ, ഇപ്പൊ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, മുമ്പുണ്ടായിരുന്നത് എനിക്കറിയാം, ഇപ്പോഴത്തെ കാര്യം എനിക്കറിയാം. അപ്പോ ഒരാളങ്ങനെ മദ്യപിക്കുമ്പോൾ അത് എന്റെ പ്രൈവസിയാണ്, നിങ്ങൾക്കത് ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. എന്തുകൊണ്ടോ അയാളുടെ സാമൂഹ്യ ഉത്തരവാദിത്വത്തിന് വിരുദ്ധമായ കാര്യമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരാൾക്ക് ഒരിക്കലും എന്താണ് പ്രൈവസി എന്ന് പറഞ്ഞ് നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനത്തിനോട് ഇടാൻ പറ്റില്ല. അത് പ്രൈവസി എന്ന് പറഞ്ഞ് അയാൾക്ക് ഇളവ് കൊടുക്കത്തില്ല. അപ്പോ ഒരു ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ മറ്റുള്ളവരുടെ അനാവശ്യമായ കടന്നുകയറ്റം, അതാണ് പ്രൈവസി സംരക്ഷിക്കുക എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഒഴിവാക്കുകയാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ അനാവശ്യമായ കൈകടത്തലുകൾ, അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. പക്ഷെ ഒരാളുടെ പ്രൈവസി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റിക്ക് ഉള്ള ലൈസൻസ്, എന്തെങ്കിലും ഒരാൾ എന്താണ് കള്ളക്കടത്ത് നടത്തുകയാണ് എന്നിട്ട് പറയണം അതെന്റെ പ്രൈവസിയാണ് എന്ന് പറഞ്ഞാൽ നിൽക്കില്ല, അത് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു സമൂഹത്തിലുള്ള ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ ഒരു സമൂഹം പോകുമ്പോൾ, ഒരു ഗ്രൂപ്പ് പോകുമ്പോൾ, ഒരാൾക്ക് പ്രൈവസി എന്ന് പറഞ്ഞ് എന്താണ് ആ അയാളുടെ ഉത്തരവാദിത്വത്തിന് വിരുദ്ധമായ പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പറ്റില്ല. അത് മൗലികാവകാശം തന്നെയാണ്. അതുകൊണ്ടാണ് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന എല്ലാം തന്നെ എന്താണ് റെസ്ട്രിക്റ്റഡ് ആണ്. എന്നുവെച്ചാൽ നിയന്ത്രണ വിധേയമായ മൗലികാവകാശമേ നമുക്കുള്ളൂ. ഓരോരോ സാഹചര്യങ്ങളിലും അതെല്ലാം നിയമം കൊണ്ട് നിയന്ത്രിക്കും. അല്ലാതെ നമുക്ക് സർവതന്ത്ര സ്വതന്ത്രമായൊരു മൗലികാവകാശം നമുക്കില്ല. അങ്ങനെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ മൗലികാവകാശം എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യും. അതുകൊണ്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പേരിലും എന്താണ് ഒരാൾക്ക് ധാർമ്മിക ഉത്തരവാദിത്വത്തെ ലംഘിക്കുക, അതിനോട് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരാൾ കൂടുതൽ വ്യക്തി സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ആ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു പോകണം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോഴ്സ്, മിലിട്ടറി, പോലീസ് ഇങ്ങനെയുള്ള ഈ ഫോഴ്സുകൾക്കെല്ലാം വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. അവിടെ ഈ നമുക്ക് നമ്മളിന്ന് അനുഭവിക്കുന്ന മൗലിക അവകാശങ്ങൾ അതുപോലെ അവർക്ക് അനുഭവിക്കാൻ പറ്റും. എന്തുകൊണ്ട്? അവിടെ ഒരു വലിയ ഡിസിപ്ലിനുണ്ട്. ആ ഡിസിപ്ലിനുള്ളതുകൊണ്ട് എന്ത് ചെയ്യണം? ഇന്നിപ്പോ നമ്മള് വേറൊരാളെ കാണുമ്പോൾ സല്യൂട്ട് അടിക്കേണ്ട ആവശ്യമില്ല, പരസ്പരം റെസ്പെക്ട് ചെയ്യണം. അവിടെ അതുപോലെ ഉദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനെ സല്യൂട്ട് ചെയ്യണം, മേലുദ്യോഗസ്ഥന്റെ ഓർഡർ അതേപോലെ അനുസരിക്കണം. അതൊക്കെ അവരുടെ ഡിസിപ്ലിന്റെ ഭാഗമാണ്. അവിടെ എന്ത് വരുന്നു? അവരുടെ മൗലിക അവകാശങ്ങൾക്ക് നിയന്ത്രണം വരും. മറ്റു വ്യക്തികൾക്കുള്ള പോലെ മൗലികാവകാശം അവർക്കും ഉണ്ട്. പല കാര്യങ്ങളും വോട്ട് അവകാശം അവർക്കും ഉണ്ട്, വോട്ട് ചെയ്യാനുള്ള അവകാശം, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ അവരുടെ ഡിസിപ്ലിന്റെ വിഷയങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും? അതിനൊക്കെ നിയന്ത്രണങ്ങൾ വരും. അതുപോലെ നിങ്ങളൊരു ഗ്രൂപ്പിൽപ്പെട്ട് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിന്റെ ഡിസിപ്ലിൻ നിങ്ങൾ അനുസരിച്ചേ പറ്റും. അതിനാണ് പറയുന്നത് ധാർമ്മികമായ ഉത്തരവാദിത്വം. ഗ്രൂപ്പിന്റെ ഡിസിപ്ലിൻ അനുസരിച്ച് ഏത് ഗ്രൂപ്പിലായാലും ശരി, ഉദാഹരണമാണ് ഞാൻ പറഞ്ഞ പോലീസിന്റെ പട്ടാളത്തിന്റെയും. അപ്പോ ബാക്കിയുള്ള എല്ലാ നമ്മുടെ മൗലികാവകാശങ്ങളും ആ പൊതു അവിടെ വരുന്ന പൊതുവായ ധാർമ്മികതയ്ക്ക് വിധേയമായിട്ട് അല്ല എന്നാണെങ്കിൽ എന്ത് വേണം? ശരിയല്ലെന്ന് തോന്നിയാ ഇത് ശരിയല്ല. അങ്ങനെ എന്താണ് ഇവരൊരു സ്ഥാപനം ഉണ്ടാക്കി, ഇവരെ നിയമങ്ങളുണ്ടാക്കി, നമ്മളോട് അതനുസരിക്കണമെന്ന് പറയുന്നു, അതെന്റെ സ്വാതന്ത്ര്യത്തിന് യോജിക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോവാം. സ്വാതന്ത്ര്യമുണ്ട് ഗ്രൂപ്പിനകത്ത് നിന്ന്, ഇല്ലെങ്കിൽ വേറൊന്നും ചെയ്യാം. ഈ ഗ്രൂപ്പിന്റെ അകത്ത് വരുന്ന നിയമങ്ങൾ കാലോചിതമല്ലെന്ന് തന്നെ അതിനെ പരിഷ്കരിക്കാം, അതിനുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്താം, അതൊക്കെ ചെയ്യാം. പക്ഷെ എന്തൊക്കെ ചെയ്താലും ശരി, ഒരു കാര്യം ഇതാണെന്നാണ്, നിലവിലുള്ള നിയമങ്ങളെ അനുസരിച്ചേ പറ്റൂ നിങ്ങളത് മാറ്റുന്നത് വരെ. അല്ല, അവർക്ക് പ്രത്യേക കോടതി വരെ അവർക്ക് വേറെ. നമ്മുടെ കോടതിയിലല്ല അവരുടെ കേസുകൾ വിചാരണം ചെയ്യുന്നത്. അവർക്ക് എന്താണ്, അവർക്ക് പ്രത്യേക കോടതിയുണ്ട്, അവിടുത്തെ നിയമങ്ങൾ വേറെയാണ്. അതിനവർക്ക് വേണമെങ്കിൽ നിയമം മാറ്റം വരുത്താം. നിയമം മാറ്റം വരുത്തണമെങ്കിൽ അവർ എന്ന് പറഞ്ഞ അടിസ്ഥാനപരമായി വരുന്ന ചില കാര്യങ്ങൾ മാറ്റാൻ പറ്റില്ല ഒരിടത്ത്. ഇപ്പോ മിലിറ്ററിയിൽ വെച്ച് അവരുടെ ഡിസിപ്ലിനെ ബാധിക്കുന്ന തരത്തിൽ ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. പിന്നെ കാലങ്ങൾ മാറുന്നതനുസരിച്ച് എന്താണ് പല കാര്യങ്ങളും മാറ്റം വരുത്താൻ പറ്റും. അത് കണ്ടസ്റ്റുഡാണ്, പ്രത്യേകം പറയേണ്ട കാര്യം. ഇപ്പൊ സന്യാസിമാരുടെ എന്താണ് സംഘമാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനപരമായി വരുന്ന ഒരു കാര്യമാണ് സന്യാസ ധർമ്മം. അതിന് മാറ്റം വരുത്ത, അതിന് തകരാറ് വരുത്തക്ക രീതിയിൽ ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. പിന്നെ ഇതിൽ പ്രവർത്തിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, വ്യക്തികളുടെ ആനുകൂല്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തും. മിലിറ്ററിയിലും എല്ലായിടത്തും മാറ്റം വരുത്തും. അപ്പോൾ ധർമ്മത്തെ സംബന്ധിച്ച് എന്താണ് കേവലം ഒരു ആശയപരമായ നിലപാടല്ല, ധർമ്മത്തെ സംബന്ധിച്ച് പ്രായോഗികമായ നിലപാടല്ല. ഇതൊക്കെയാണ് ധർമ്മം നിങ്ങളുടെ ജീവിതത്തിൽ വേണം എന്ന് പറയുന്ന ഒരു ആശയപരമായ നിലപാട്. എന്താണ് ഈ ധർമ്മം, എന്തിനാണ് നിങ്ങൾ ധർമ്മം എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രായോഗികമായ കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കുന്നു. പിന്നെ അതിനകത്താണ് ധർമ്മം എന്ന പേരിൽ പ്രായോഗികമായി നിങ്ങളെ വിശദിക്കുന്നത്. നമ്മുടെ ഭരണഘടനയിൽ നിന്നെല്ലാം പറയുന്ന അതിന്റെ പ്രായോഗികമായ കാര്യങ്ങളാണ്, കേവലം ഒരാശയമാണ്. ഓരോ പൗരന്റെ ജീവിത സന്ദർഭങ്ങളിലും അയാളുടെ ധർമ്മം എന്താണ്, അയാൾ പാലിക്കേണ്ട നിയമവ്യവസ്ഥ എങ്ങനെയാണ്, അതാണ് പറയുന്നത്. അതയാൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളാണ്. അയാളുടെ ജീവിതത്തിൽ എപ്പോഴും കൂടെയുള്ള കാര്യങ്ങൾ അതുപോലെ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന സന്യാസ ഗ്രൂപ്പിലും അതുപോലെ പ്രായോഗികമായ നിയമങ്ങൾ വേണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സന്യാസ ഈ സംഘങ്ങൾക്ക് ഒരു കൃത്യമായ പെരുമാറ്റച്ചട്ടം വേണമെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസിമാർ അതിന് തയ്യാറാകത്തില്ല. കാരണം എന്താണ്, എന്തുകൊണ്ടാണ്? ഇവർക്ക് മോഷ്ടിക്കണം, ഇഷ്ടം പോലെ ജീവിക്കണം, തോന്നിവാസങ്ങൾ ചെയ്യണം, അതിനൊക്കെ ഈ പെരുമാറ്റച്ചട്ടം വന്നു കഴിഞ്ഞാൽ തടസ്സം. അവിടെ അതിനോട് ആരും യോജിക്കത്തില്ല. എങ്ങനെയാണ് ഒരു മിലിറ്ററിയിലെ ഡിസിപ്ലിൻ കർശനമായ നിയമങ്ങൾ കൊണ്ട് അവിടെ നിയന്ത്രിക്കുന്നത്, അതുപോലെ സന്യാസി സംഘത്തിലും കർശനമായ നിയമങ്ങൾ കൊണ്ട് പെരുമാറ്റച്ചട്ടം കൊണ്ട് അവരുടെ ദൈനംദിന ജീവിതത്തെ നിയന്ത്രിക്കും, എന്നാലേ ശരിയാവും. അത് ലിഖിതമായ ചട്ടങ്ങൾ കാണും. നിയമങ്ങൾ രണ്ടു തരത്തിലുണ്ട്. ഒന്ന് ലിഖിതമായ നിയമങ്ങൾ, മറ്റൊന്ന് കീഴ്വഴക്കം. ഇപ്പൊ പല രാജ്യങ്ങളുണ്ട് ലിഖിതമായ ഭരണഘടന ഇല്ലാത്ത രാജ്യങ്ങൾ. ഒന്ന് ബ്രിട്ടൻ, ഇസ്രായേൽ, അവർക്കൊന്നും ലിഖിതമായ ഭരണഘടനയില്ല. എന്നാലും അവിടുത്തെ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി പോകുന്നു. അവര് അപ്പോഴ ഓരോ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കുന്ന ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും എല്ലാം അനുസരിച്ച് പോകുന്നുണ്ട്. ഒരു കുഴപ്പം അവിടെ ഇല്ല. നമുക്കങ്ങനെയല്ല, ഇവിടെ വളരെ ഇത്രയും ജനസംഖ്യയുള്ള ഒരു രാജ്യവും ജനാധിപത്യ സംവിധാനമായതുകൊണ്ട് ഇവിടെ അത് കൂടിയിരിക്കും. പിന്നെ ഇവിടുത്തെ എന്താണ് സാംസ്കാരിക വൈവിധ്യം, മതവൈവിധ്യം, ഭാഷാവൈവിധ്യം, ഇങ്ങനെ പല വൈവിധ്യങ്ങളും ഇവിടെ ഉള്ളതുകൊണ്ട് ലിഖിതമായ ഭരണഘടന ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ കാര്യം മുമ്പോട്ട് പോകുന്നു. പല രാജ്യങ്ങളിലും ലിഖിതമായ ഭരണഘടനയില്ല. അപ്പൊ നമുക്ക് എന്ത് വേണം, ഈ പെരുമാറ്റച്ചട്ടങ്ങൾ ലിഖിതമായി തന്നെ ഉണ്ടായി, കഴിഞ്ഞത് ഇത് കുറച്ചുകൂടെയൊക്കെ വ്യത്യാസം വരും എന്ന് വിചാരിച്ച് ഒരു പ്രശ്നത്തിനും ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ അങ്ങനെയൊന്നുമില്ല. പൂർണ്ണമായും പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതല്ല. നമുക്ക് സാധിക്കുന്ന എന്താണോ പരമാവധി മെച്ചപ്പെടുത്തുക, അത്രയും സാധിക്കും. പരമാവധി മെച്ചപ്പെടുത്തുക. അപ്പോ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് എന്തൊക്കെയാണ് പരിഹാരം നോക്കുമ്പോൾ അതിന് നല്ലൊരു പരിഹാരമാണ് ഒരു പെരുമാറ്റച്ചട്ടം. എല്ലാവരും അംഗീകരിക്കുക, അതിനനുസരിച്ച് പോകുക. അത് അംഗീകരിച്ചില്ലെങ്കിൽ അവർ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോകുക. അപ്പോൾ അവരുടെ എന്താണോ ഇതൊക്കെ മനുഷ്യരാണ്, എല്ലാ മനുഷ്യരുടെയും മാനുഷികമായ വശങ്ങളെല്ലാം പരിഗണിച്ച് കൺസെഷൻ വേണ്ടവർക്കൊക്കെ അത് കൊടുത്തുകൊണ്ടും അല്ല എന്താണ് മാനസികവും ശാരീരികവുമായിട്ടുള്ള പൂർണ്ണ ആരോഗ്യമുള്ള ആൾക്കാർ അവരുടെ രീതിയിൽ പ്രവർത്തിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യങ്ങൾ കൊടുത്തുകൊണ്ടും എല്ലാം ഉള്ള ഒരു പെരുമാറ്റച്ചട്ടം. അതിലെല്ലാം വരണം. അവിടെ ബലമുള്ളവനെയും ദുർബലനെയും എല്ലാം പരിഗണിക്കണം. അപ്പൊ അതായിരിക്കും എന്താണ് അവരുടെ ധാർമ്മിക ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. മോറൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ആ പെരുമാറ്റച്ചട്ടത്തിനനുസരിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോ ചട്ട ചോദിക്കും, ഗുരു അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഗുരു എന്ന് പറയുന്നത് നിരന്തരം തന്നെ എന്താണ് സ്വയം പരിഷ്കരിച്ചുകൊണ്ടിരുന്ന ആളാണ്. അതെപ്പോഴും മനസ്സിൽ എല്ലാ കാര്യങ്ങളും. അപ്പോൾ പരിഷ്കരണം എന്ന് പറയുന്ന ഒരു വഴി ഗുരു നമുക്ക് നമ്മുടെ മുമ്പിൽ തുറന്നിട്ടിട്ടുണ്ട്. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണം, പരിഷ്കരിച്ച് മുമ്പോട്ട് പോകും. അതാണ് ഈ നമ്മുടെ എന്താണ് ഇന്നത്തെ ധാർമ്മികതയും നിലവിൽ നമ്മൾ പിന്തുടർന്നു വരുന്ന ധാർമ്മികതയും നമ്മൾ വ്യത്യാസം. നമ്മൾ പിന്തുടർന്നു വരുന്ന ഒരു ധാർമ്മികത സോഷ്യൽ മൊറാലിറ്റി എന്ന് പറയും, സാമൂഹികമായ ധാർമ്മികത. അത് ഒരുപാട് ദോഷങ്ങളുണ്ട്, സാമൂഹിക ധാർമ്മികത. അപ്പൊ നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ഇവിടുത്തെ ജീവിക്കുന്ന ജനങ്ങളുടെ സാമൂഹികമായ ധാർമ്മികത, സോഷ്യൽ മൊറാലിറ്റി ഉണ്ടെന്ന് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരളവ് വരെ അത് പുരോഹിത സൃഷ്ടിയാണ്. പുരോഹിത സൃഷ്ടി എന്ന് പറയുമ്പോഴത്തേക്കും അത് പുരോഹിതൻ അവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവന്റെ സമ്പത്തിന്റെയും അധികാരത്തിന്റെയും അവന്റെ സ്വഭോഗങ്ങളുടെയും എല്ലാം സ്വാർത്ഥതയ്ക്ക് ഉണ്ടാക്കി വെച്ച ധാർമ്മികതയാണ് ഇന്ന് എന്താണ് സമൂഹത്തിൽ പ്രചരിച്ചിരിക്കുന്ന സാമൂഹിക ധാർമ്മികത. നമ്മുടെ ഭരണഘടന ധർമ്മം എന്ന് പറയുന്ന അതല്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകാൻ വേണ്ടി, വളരെ കാലം ദീർഘകാലമായി ഇന്നും ഏറെക്കുറെ നിൽക്കുന്ന ഒന്നാണ് അയിത്തം. അയിത്തം എന്ന് പറയുന്നത് ഈ ഭാരതീയരുടെ ഒരു സാമൂഹിക ധാർമ്മികതയാണ്. ഇത് പുരോഹിതന്മാരാണിതിന് പ്രധാന ഉത്തരവാദികൾ. കാലദേശങ്ങളുടെ സ്വാധീനം ഉണ്ടായിരിക്കുക, എന്നാലും പ്രധാന ഉത്തരവാദികൾ പുരോഹിതന്മാരാണ്. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? അതൊരു സോഷ്യൽ മൊറാലിറ്റി ആയിട്ട് നൂറ്റാണ്ടുകളായി നിൽക്കുകയാണ്. പുരോഹിതന്മാരാണ് ഇതിന് ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? നമ്മുടെ വേദ സ്മൃതി ഇതിഹാസ പുരാണങ്ങൾ എല്ലാം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ഇതൊക്കെ ആരാ എഴുതിയത്? പുരോഹിതന്മാര്. അപ്പോ നമ്മുടെ ഇവിടത്തെ എന്താണ്, നമ്മളറിയാതെ തന്നെ നമ്മുടെ മനസ്സിന് സ്വാധീനിക്കുന്ന ഒന്നാണ് ഈ അയിത്തം. ഇന്ന് സ്വാധീനിക്കുന്ന കാര്യമാണ് അല്ലേ? നിങ്ങളൊരു ചെറിയൊരു അമ്പലം ഉണ്ടാക്കി വെച്ചിട്ട് മനസ്സിലായോ? നിങ്ങൾ പറയുകയാണ് ഈ അമ്പലത്തിൻ്റെ അകത്ത് ഞങ്ങളെ കയറാവും, നിങ്ങൾ കയറരുത് എന്ന് വരുന്നവരോടത്ത് പറയുന്നത് ആയിത്തത്തിന്റെ തുടർച്ചയാണ്. നിങ്ങളെന്താ സ്വയം കരുതുന്നത്? ഇതിൻ്റെ അകത്ത് കയറുന്ന ഞങ്ങളെല്ലാം ശുദ്ധന്മാരും ഇവിടെ വരുന്നവരെല്ലാം അശുദ്ധന്മാരുമാണ്. പറങ്ങുന്നുണ്ടോ? ഈ ശുദ്ധാശുദ്ധി വിചാരമാണ് ആയിത്തം. നമ്മുടെ എല്ലാ ശാസ്ത്രങ്ങളും പറഞ്ഞിരിക്കുന്ന ആയിത്തം അതാണ്. ഈ ശുദ്ധാശുദ്ധ വിചാരമാണ്. സ്വയം നമ്മളെന്ത് വിചാരിക്കുന്നു? നമ്മൾ ശുദ്ധിയുള്ളവരാണ്, അതുകൊണ്ട് നമുക്ക് അകത്ത് കയറാം. വരുന്ന മുഴുവൻ ജനങ്ങളും എന്താണ്? അശുദ്ധരാണെന്ന്. മുസ്ലിങ്ങളെ കണ്ടുപിടിക്കുക, അവിടെ ഒരു പള്ളിയിൽ എല്ലാ കാര്യത്തിലുമല്ല, ഈ ഒരു കാര്യത്തിൽ പ്രാർത്ഥനയ്ക്ക് വരുന്നവർക്ക് എല്ലാവർക്കും പുറത്ത് ശുദ്ധമാക്കാനുള്ള ഒരു സംവിധാനം, ഒരു കുളം അവിടെ ഉള്ളത്. ഇത് വരുന്നവർക്കെല്ലാം ആ കുളത്തിൽ പോയി അവർക്ക് ശരീര അംഗശുദ്ധി വരുത്തിയിട്ട് അകത്ത് കയറാം എല്ലാവർക്കും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ വരുന്നവർക്ക് അശുദ്ധി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിനെ മാതൃകയാക്കണം. അവർക്ക് ശുദ്ധമായിട്ട് അകത്ത് കയറാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. അല്ല, അശുദ്ധി എന്ന് പറഞ്ഞവരെ മാറ്റി നിർത്തുകയല്ല ചെയ്യേണ്ടത്, അവരിൽ നിന്ന് കണ്ടുപിടിക്കുന്നു. അവർക്കും അറിയാം വരുന്നവരെല്ലാം ശുദ്ധരായിരിക്കില്ല, പക്ഷെ അവിടെ അവരുടെ അശുദ്ധി മാറ്റുന്നതിനുള്ള ഒരു സംവിധാനം അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാവരും അകത്തില്ല. അപ്പൊ ഈ ശുദ്ധാശുദ്ധ വിചാരം ഇരിക്കുന്നത് എന്താണോ, ഇത് നമ്മുടെ പുരാണ ഇതിഹാസം എല്ലാത്തിലും ചെയ്തു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് പുരോഹിത സൃഷ്ടിയാണ്. ഇതിനെയാണ് നമ്മുടെ ഇന്നത്തെ നമ്മൾ സോഷ്യൽ മൊറാലിറ്റി ആയി നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇത് വളരെ ആഴത്തിലിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ പുരോഗമന പ്രസ്ഥാനം എന്ന് പറയുന്ന ഏതാണ്? ആദ്യത്തെ ഏതാണ്? എസ് എൻ ഡി പി ആണ്. ഇനിയും പറഞ്ഞിട്ട് ആദ്യത്തെ ഒരു പുരോഗമന പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ അന്നത്തെ നിലയ്ക്ക് പുരോഗമനപരമായ രീതിയിൽ ഒരു പ്രസ്ഥാനം ഉണ്ടായി, എസ് എൻ ഡി പി ആണ്. എസ് എൻ ഡി പി എന്ന് പറയുന്നതിന്റെ നേതൃത്വവും ശബരിമല സ്ത്രീ വിഷയം വന്നപ്പോൾ എന്ത് ചെയ്തു? സ്ത്രീകൾ കേടാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അവരങ്ങനെ പറഞ്ഞു? അതിന്റെ അടിസ്ഥാനം എന്താണ്? എന്തായിരുന്നു എന്റെ അടിസ്ഥാനം? അതൊന്നുമല്ല, ഇതുവരെ പറഞ്ഞിട്ട് നിങ്ങളുടെ തലയിൽ ഒന്നും കയറുന്നില്ല. എന്താണ് ഇതൊന്ന് പൊളിപ്പിച്ച്? സ്ത്രീകൾ അശുദ്ധയാണ്, അവിടെ കയറാൻ പാടില്ല. അശുദ്ധയാണ് സ്ത്രീകൾ, അശുദ്ധ വേറെ ഒരു അമ്പലത്തിലില്ലാത്ത നിയമമാണ്. അവിടുത്തെ പല ഇതുമനുസരിച്ച് സ്ത്രീ അശുദ്ധയാവും, അശുദ്ധ സ്ത്രീക്ക് അവിടെ കയറാൻ പാടില്ല. ഇതാണ് അതിന്റെ അടിസ്ഥാനം. പെണ്ണുങ്ങളെ കയറരുത്, അതുകൊണ്ടാണ് ഒരു മുദ്രാവാക്യം ഉണ്ടായത്, റെഡി ടു വെയിറ്റ്. സ്ത്രീകളുടെ മെൻസസ് തീരുന്ന ഒരു കാലമുണ്ട്, അപ്പോൾ അതുവരെ ഞങ്ങൾ കാത്തിരിക്കാം, പിന്നെ ഞങ്ങൾ അകത്ത് കയറാം, അപ്പോൾ സ്ത്രീകൾ ശുദ്ധയാവും. അല്ലെങ്കിൽ ഇപ്പം 10 or 11 വയസ്സിന് മുമ്പിലുള്ള പെൺകുട്ടികളൊക്കെ ശുദ്ധയാണ്, ഇതിന്റെ ഇടയ്ക്കുള്ള സ്ത്രീകൾ അശുദ്ധയാണ്. ഈ സ്ത്രീകൾ തന്നെ പറഞ്ഞാണ്, അതെ, 10 വയസ്സിന് മുമ്പുള്ള പെൺകുട്ടികൾ ശുദ്ധ, 45 or 50 വയസ്സ് കഴിയുമ്പോൾ ശുദ്ധയാവും. അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള കാലം സ്ത്രീകൾ അശുദ്ധയാണെങ്കിൽ അശുദ്ധയായ സ്ത്രീകൾ അവിടെ കയറാൻ പാടില്ല. ഇത് ഇതിനെ ഏറ്റുപറഞ്ഞ ആരാണ്? ഇതിന്റെ കൂടെ നിന്ന് ആരാണ്? കേരളത്തിലെ ഏറ്റവും വലിയ പുരോഗമന പ്രസ്ഥാനത്തിന്റെ നേതൃത്വം. അവർക്ക് ബോധമില്ല ഈ ശുദ്ധാശുദ്ധ വിചാരം എവിടെ നിന്ന് വന്നാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇത് ഒരു സാമൂഹ്യ ധാർമ്മികതയായി മനുഷ്യന്റെ മനസ്സിരിക്കുകയാണ്. ഇതാരാ ഇത് സൃഷ്ടിച്ചു വിട്ടത്? ആരാണ് ഇത് ഉണ്ടാക്കി വിട്ടത്? ഇങ്ങനെ ഒരു മനുഷ്യന്റെ മനസ്സിൽ ഒരു സാമൂഹ്യ ധാർമ്മികത ഉണ്ടാക്കിയ ആരാണ്? പുരോഹിതം. മനസ്സിലായോ? ഇതും ഇന്നും ഇതിന്റെയൊക്കെ എത്രമാത്രം സ്വാധീനം സാധാരണ മനുഷ്യന്റെ മനസ്സിലുണ്ട്, അവൻ തന്നെ അത് തിരിച്ചറിയുന്നില്ല. അവനെന്തുകൊണ്ട് അത് തിരിച്ചറിയാൻ പാടില്ല? ഇത് ഈ അശുദ്ധി എന്ന് പറയുന്ന സങ്കല്പം മനുസ്മൃതിയിലും മഹാഭാരതത്തിലും മനസ്സിലായി എല്ലാം ഉള്ളതാണ്. കാര്യമില്ല എന്നുള്ള ഇന്നത്തെ എന്താണ് ബയോളജി പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം ഒരു കാര്യമുണ്ട്, ഇതൊക്കെ അസംബന്ധമാണെന്ന്. അതായത് ഇപ്പൊ പറഞ്ഞില്ലേ, ഈ അസംബന്ധം എന്ന് പറയുന്നത് ഈ അസംബന്ധത്തിന്റെ ആ ആഴം മനസ്സിലാക്കണം. ഇപ്പം ഈ പഴയ ഇതിന്റെ സ്വാധീനത്തെ കുറിച്ച് പറയാൻ വേണ്ടി ഞാൻ വേസ്റ്റാണ് ഞാൻ പറയുന്നതെങ്കിൽ മനസ്സിലായി. പാഞ്ചാലിയെ സദസ്സിലേക്ക് വലിച്ചു പിടിച്ചുകൊണ്ട് വന്നപ്പോ ഒരു സ്ത്രീയെ അവിടെ സദസ്സിൽ കൊണ്ടുവന്നു എന്നുള്ളതല്ല, എന്താണ് പാഞ്ചാലിക്ക് പീരീഡായിരുന്നു അപ്പൊ കൊണ്ടുവന്നു എന്നുള്ളതാണ്, മനസ്സിലായ? അപ്പൊ അവിടെയാണ് ആ ദോഷം കൊണ്ടുപോയിരിക്കുന്നത്. ആ സമയത്ത് പീരീഡായ ഒരു സ്ത്രീയെ, പീരീഡായിരിക്കുന്ന ഒരു സ്ത്രീ പൊതുജനങ്ങളുടെ മധ്യത്ത് വരാൻ പാടില്ല. അതാണ് അതിലെ ഏറ്റവും വലിയ പാദം. അല്ലാതെ സ്ത്രീയെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. പാഞ്ചാലി സ്വയം പറയുകയാണ് ഈ സമയത്ത് എന്താണ്, സ്ത്രീ ആരും കാണാൻ പാടില്ല. എന്തുകൊണ്ട്? അവൾ അശുദ്ധയാണ്. പുരുഷന്മാര് സ്ത്രീ കാണാൻ പാടില്ല. അപ്പൊ പാഞ്ചാലി ചിന്തിക്കുന്നതും തന്റെ ദോഷത്തെ കുറിച്ചല്ല, ഇങ്ങനെയുള്ള പീരീഡായിരിക്കുന്ന ഒരു സ്ത്രീയെ കാണുന്ന പുരുഷന്മാരുടെ ദോഷത്തെ കുറിച്ചാണ്. മനസ്സിലാകും? അപ്പൊ തനിക്ക് ഇത്രയും നാണക്കേട് വന്നു എന്നുള്ളതല്ല, ഈ ഒരു അവസ്ഥയിൽ എന്നെ പിടിച്ച് ആണുങ്ങളുടെ മുമ്പ് കൊണ്ടുപോയ അവർക്ക് സംഭവിക്കുന്ന മാനഹാനി, ധനനഷ്ടം, എന്തെല്ലാം കാര്യങ്ങൾ. ഇത്തരത്തിൽ എന്താണ് സ്ത്രീയുടെ മനസ്സിൽ ഈ ബോധത്തെ ഉണ്ടാക്കിയെടുത്തത് എന്താണ്? ഇത്തരം സാഹിത്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചവിച്ചുകൂട്ടിക്കളയണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അത് വേറെ വിഷയം, അതൊക്കെ വേറെ വിഷയം. മനസ്സിലായി? നമുക്ക് അതൊക്കെ നിങ്ങളുടെ ഈ എന്താണ് പറയുന്നത്, ഇതൊക്കെ നിങ്ങളുടെ പിന്നെ ഈ പഴയ മഹാഭാരത ബുദ്ധി പറയുന്നതാണ്. അതിനൊന്നും ഇന്ന് പറയുന്നതിനും അതിനൊന്നും യാതൊരു കഴമ്പില്ല. കാരണം എന്താണ്? ഇന്ന് ഈ പീരീഡായിരിക്കുന്ന പെൺകുട്ടികളും ഒളിമ്പിക്സിൽ മത്സരിക്കുന്നുണ്ട്, അവർ മാറിയിരിക്കത്തില്ല. ക്ലേശമെന്ന് പറഞ്ഞ് അവർ മാറിയിരിക്കുകയല്ല. ഇന്ന് അതിനൊക്കെ എന്താണ് ശാസ്ത്രം വളർന്നു, ലോകം വളർന്നു. മനസ്സിലായോ? പണ്ട് ഇന്ന് ഏതെങ്കിലും കുട്ടികൾ അതിന്റെ പേര് സ്കൂളിൽ പോകാതിരിക്കുമോ? കോളേജിൽ പോകാതിരിക്കുമോ? ജോലി ചെയ്യുന്നവർ എന്ത് കേട്ടോ അതിന് ഞാൻ മറുപടി പറഞ്ഞു. ഉള്ളിൽ എന്ത് ചിന്തിക്കുന്നു എന്നറിയാനുള്ള സിദ്ധിയൊന്നും. ഇതിങ്ങനെ വന്നത് തന്നെ പാഞ്ചാലി പറഞ്ഞോണ്ട്. പാഞ്ചാലി പറഞ്ഞാല് പുരോഹിതൻ എഴുതി വെച്ചത്. ഇതിലൊന്നും യാതൊരു അടിസ്ഥാനപരമായി യാതൊരു എന്താണ് അതിന്റെ അകത്ത് എന്താണ് യാതൊരു തരത്തിലുള്ള അടിസ്ഥാനപരമായ ശാസ്ത്രീയമായ അടിത്തറകളൊന്നുമില്ല. പൗരോഹിത്യാധിപത്യം സ്ഥാപിക്കുക, സ്ത്രീകളുടെ മേലാധിപത്യം സ്ഥാപിക്കുക, എല്ലാ തരത്തിലും എല്ലാ സമൂഹത്തിലും എല്ലാ എന്ന് പറഞ്ഞില്ലേ. ഈ 2000 വർഷം എഴുതിയ മഹാഭാരതത്തിൽ എഴുതിയിരിക്കുന്ന ഈ അശുദ്ധി എന്ന് പറയുന്ന ഇന്നത്തെ SNDP-ക്കാരന്റെ തലയ്ക്കകത്ത് വരികയാണ്. മനസ്സിലായ ഏറ്റവും വലിയൊരു പുരോഗമന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരുടെ മനസ്സിലും ആ എഴുതി വെച്ചത് തന്നെ ഇരിക്കുന്നു, ഒരു മാറ്റമില്ലാതെ. അപ്പൊ അവരുടെ സ്വാധീനം എന്താണ്? അവരുടെ എന്തുമാത്രം, പക്ഷെ അവർക്കറിയില്ല, ഞങ്ങളുടെ തലയിൽ നിന്ന് കയറി അവിടുന്നാണെന്ന് അവർക്കറിയത്തില്ല. ഇതെന്തോ മഹത്തായ കാര്യം, ഞങ്ങളെന്തോ ഹിന്ദുക്കളെ രക്ഷിക്കുന്നവരാണ് എന്നുള്ള രീതിയിലാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണമായിരുന്നു, ഇവര് ആയുധത്തിൽ നിന്ന് മാറിയിട്ടുണ്ടായത്. കാരണം അന്ന് എല്ലാരും വിശ്വസിച്ചിരുന്ന എന്താണ്? ആയുധം ശരിയെന്നാണ് അല്ലേ. കേരളത്തിലെ മുഴുവൻ സമൂഹവും ആയുധത്തിന്റെ കെടുതികൾ അനുഭവിച്ചവരും ആയുധം വേണമെന്ന് നിർബന്ധിച്ചവരും ഒക്കെ ആചരിച്ചിരുന്ന ഇതൊക്കെ ശരിയെന്നാണ്. പിന്നെ എന്തിനു അവര് ഇതിൽ നിന്നൊക്കെ ഇതിനെതിരായിട്ട് സമരം ചെയ്യാൻ പോയി? എന്തിനു ഇത് മാറ്റാൻ പോയി? അർത്ഥശൂന്യമായ കാര്യം. മരിച്ചു കഴിഞ്ഞാൽ എന്താ അതിനൊരു ശാസ്ത്രീയമായ അടിത്തറ എന്താണ്? മരിച്ചു കഴിഞ്ഞാൽ ദുഃഖം ആചരിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് ഇപ്പൊ മരിച്ചു കഴിഞ്ഞാൽ പുല ആചരിക്കണമെന്ന് എന്നിട്ട് പറയുന്നു സന്യാസിക്ക് പുല വേണ്ടെന്ന്. എന്താ സന്യാസി? എന്താ മനുഷ്യനെത്തി സന്യാസിയുടെ പുല എങ്ങനെ പോയി? ഇതെന്താണ്, ഇതിന്റെ യുക്തി എന്താണ്? സന്യാസിക്ക് പുല വേണ്ട, മറ്റുള്ളവർക്ക് പുല വേണം. അതിപ്പോ മറ്റുള്ളവർ വിചാരിച്ചാൽ മതിയല്ലോ, നിങ്ങളോ അത് ആർക്ക് വേണമെങ്കിലും പറയാമല്ലോ. അതന്നെ പിണ്ടം വയ്ക്കുക ഇതൊക്കെ പറഞ്ഞാൽ ആരും ചാവുന്നില്ലല്ലോ. പിണ്ടം വെച്ചെന്ന് വിചാരിച്ചാരെങ്കിലും ചാവും? എന്തൊക്കെ ചെയ്തിട്ട് ഞാൻ പിണ്ടം വെച്ചെന്ന് വിചാരിക്കല്ലേ, എന്തോന്ന് പിണ്ടം വയ്ക്കും? ഇതൊക്കെ അസംബന്ധങ്ങളായ കാര്യങ്ങളൊക്കെ. സന്യാസിക്ക് പോലെയില്ല എന്തോന്ന്. ഇപ്പൊ സന്യാസി എന്ന് പറയുന്നത് എന്താ? ഇവനൊരു ഹോമം നടത്തി ഒരു കാവ്യം എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത്? ഇവൻ ചത്തോ? പിന്നെ ചത്തതുപോലെയാണോ ജീവിക്കുന്നത്? ചത്തതിനൊക്കെ അങ്ങനെ. അപ്പൊ ആ പുതിയ പേരിപ്പോ നമ്മളെ കുട്ടിക്കാലത്തെ നമുക്ക് ആരെല്ലാം ഇരട്ട പേരിട്ടിട്ടുണ്ട്, അപ്പോഴൊക്കെ എത്ര പേരിട്ടിട്ടുണ്ട് എന്ന് വിചാരിച്ചു. ആരെങ്കിലും ഒരു പേരിട്ടെന്ന് വിചാരിച്ച ആള് പറഞ്ഞു. പൊട്ടത്തരങ്ങൾ. അതാരാ പറയുന്നു? അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കാം. ഒരു സന്യാസം കൊടുത്താൽ മാവിന്റെ ചവിട്ടി വെച്ച ഒരു ഗർഭത്തിന്റെ അകത്ത് വെച്ചല്ല പൊട്ടത്തരങ്ങൾ. ഇവിടുന്ന് അടിച്ചിറങ്ങി അടിച്ച് ഓടിച്ചു വിട്ടിട്ട് എന്താണ് അതിനെ മറച്ചു വെക്കാൻ വേണ്ടി പുതിയ അടവുകളുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടുന്ന് അടി കൊടുത്തില്ലെന്നേ ഉള്ളു. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് അടി കൊടുത്ത് വിട്ട ആളുണ്ടല്ലോ, അയാളുടെ അവിടെ പോയോ ആനന്ദത്തിൽ? ഏഹ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ശരി. അങ്ങനെ അതൊക്കെ ഉണ്ട്. അപ്പൊ എന്താണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്നോണ്ടോ ഫോട്ടോ പത്രത്തിൽ വരാൻ വേണ്ടി ചെയ്യുന്ന കാര്യം? അധികം ഞാനത് യാതൊരു കാര്യവും ഇവർക്ക് ഈ ഫോട്ടോ ഭ്രാന്തുള്ളവരാണ്, മനസ്സിലായ അതിനുവേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഇതൊന്നും ഒരു കാര്യം അർത്ഥശൂന്യമായ കാര്യങ്ങൾ. പിന്നെ രണ്ട് ലക്ഷ്യങ്ങളാണ് ഇതിൻ്റെയൊക്കെ പിന്നുള്ള. ഒന്ന്, നമ്മുടെ ഫോട്ടോ എല്ലാ പത്രങ്ങളിലും വരണം. മറ്റൊന്ന്, നമ്മൾ ചത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മളെയും ഫോട്ടോ ഇവർ നമ്മളെയും ഇതുപോലെയൊക്കെ ചെയ്യണം. ഇത് രണ്ട് താല്പര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ശവത്തിന് മെഡിക്കൽ കോളേജ് പഠിക്കാൻ കൊടുത്തത്. ഇവന്മാരും ചെയ്യത്തില്ലല്ലോ. അവിടെ കൊണ്ടുവന്ന് അവർ കീറി മുറിച്ച് ഇട്ടിച്ച അവസാനം പുറത്ത് കളുമ്പോൾ പട്ടി എടുത്തുകൊണ്ട് പോയി തിന്നു. ഇവന്മാരും അത് ഇത് ചെയ്യത്തില്ലല്ലോ. ഇത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും ചെയ്തത്. ഇവിടെ ഈ കാപട്ടിയും വഞ്ചന മനസ്സിലായി, തട്ടിപ്പ്. ദേപിക്കല്ല, എല്ലാത്തിന്റെയും ബോഡി മെഡിക്കൽ കോളേജിൽ കൊടുക്കണം. ഇവിടെ ഒരുപാട് മെഡിക്കൽ കോളേജുണ്ട്, അവിടെ കൊടുക്കണം. ഒരുത്തൻ ഇത് വെച്ച് പിന്നെ കച്ചവടം നടത്തരുത്, മുതലെടുക്കരുത്. മനസ്സിലായോ? ഉണ്ടുണ്ടുണ്ട്, അതൊക്കെ ആവശ്യമുണ്ട്. അതൊക്കെ ഞാൻ അന്വേഷിച്ചിട്ട് അവിടുത്ത് അക്കാര്യത്തിൽ നമുക്കൊരു സംശയമുണ്ട്. അതൊക്കെ ഞാൻ അന്വേഷിച്ചു. ഏത് സമയത്തും ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ ബോഡിയിലുണ്ട്, അതെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യും, പഠിക്കുകയും ചെയ്യും. അതൊക്കെ ഞാൻ അന്വേഷിച്ചു. അതൊന്നും നമുക്കൊരു സംശയം വേണ്ട. അത് കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ കൊടുത്താണ്, സ്വന്തം ഇഷ്ടപ്രകാരം. അല്ല, അതിനു വേണ്ടിയിട്ട് ഇതുപോലുള്ള ന്യായീകരണങ്ങളൊന്നും പറയും. പൈസ ആയിട്ട് ചാകുകയോ എങ്ങനെ ചത്താലും ശരി, അതിനൊക്കെ ഓരോ ഉപയോഗങ്ങൾ തരും. നിങ്ങൾ ആക്സിഡന്റ് മരിച്ചാലും, തൂങ്ങിച്ചെത്താലും, വെള്ളത്തിൽ മുങ്ങിച്ചെത്താലും ഒക്കെ ഇതിന്റെ ഉപയോഗം വരും. എല്ലുകൾക്കൊക്കെ ഉപയോഗമുണ്ട് നമ്മുടെ ശരീരത്തിൽ. അതുകൊണ്ട് ഈ ധർമ്മം, അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞതിനെ കുറിച്ചാണ്, അതായത് ഈ സാമൂഹിക ധർമ്മങ്ങളെന്ന് പറയുന്നത്, സോഷ്യൽ മൊറാലിറ്റി എന്ന് പറയുന്നത്, നമ്മളിന്ന് നിലവിലിരിക്കുന്ന ഒട്ടുമുക്കാലും കാര്യങ്ങളും ഈ 12,000 വർഷം കൊണ്ട് ഈ പുരോഹിതന്മാർ വളർത്തിയെടുത്ത ഒന്നാണ്. അത് പുരോഹിതന്മാര് മറ്റുള്ളവരുടെ മേലുള്ള ആധിപത്യം സൃഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത് ധർമ്മമാണ്. അത് നമ്മളെ എത്രമാത്രം ഇന്നും നമ്മൾ അറിയാതെ സ്വാധീനിക്കുന്നു എന്നുള്ളതിന് ഉദാഹരണമായിട്ടാണ് ഞാൻ ഐത്തത്തിന്റെ കാര്യം പറഞ്ഞത്. അത് പറഞ്ഞപ്പോഴാണ് ശബരിമലയിലേക്ക് പോയത് മറ്റും. അപ്പൊ അത് നമ്മൾ മനസ്സിലിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം പുരോഗമന പ്രസ്ഥാനത്തിരിക്കുന്നവർ പോലും അത് വിശ്വസിച്ചു പോകുന്നു ചില രാഷ്ട്രീയത്തിന് വേണ്ടി പോകും. രണ്ടു കാര്യങ്ങളാണ്. ഇപ്പൊ BJP ഇറങ്ങിയത് അവർക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി. മറ്റവരൊക്കെ കുറെ പേര് ഇറങ്ങുന്ന അവരുടെ വിശ്വാസമാണ്. എന്താണ് അയിത്തമൊന്നുണ്ട് എന്നുള്ള അവരിപ്പോഴും വിശ്വസിക്കുന്നു. മനസ്സിലായി? ഏതെങ്കിലും തരത്തിലും നിലനിൽക്കും. ഇപ്പം ഗുരു ഐത്തം പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മുടെ ഭരണഘടനയിൽ വളരെ കർശനമായി നിഷേധിച്ചിരിക്കുന്ന ഒന്നാണ് അൺടച്ചബിലിറ്റി. അത് നിഷേധിച്ചിട്ടുള്ള കാര്യമാണ്, ഒരു വിട്ടുവീഴ്ചയില്ല. എന്തുകൊണ്ട്? അതിൻ്റെ പ്രധാന ആൾ ഡ്രാഫ്റ്റ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് ഡോക്ടർ അംബേദ്കറാണ്. അതുകൊണ്ട് അതുകൊണ്ടാണ് അത് അത്രയും കർശനമായി ആ നിഷേധമൊക്കെ അതി വന്നില്ലെങ്കിൽ വരത്തില്ല. പക്ഷെ അത് ഒരു തരത്തിൽ നിരവധി ജാതികൾ തമ്മിലുള്ള എന്താണ് ആയത്തം നിഷേധിച്ചു. പക്ഷെ ആയത്തം വേറെ രൂപത്തിൽ നിൽക്കുന്നു, ഈ രീതിയിലൊക്കെ നിൽക്കുന്നു. അപ്പോൾ ഈ പൗരോഹിത്യ സ്വാധീനം നോക്കും. അതാണ് നമ്മുടെ സോഷ്യൽ മൊറാലിറ്റി സ്വാധീനം ചെലുത്തുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ ധാർമ്മികത. ഇന്നത്തെ ധാർമ്മികത എന്ന് പറയുമ്പോൾ ഏതാണ്? ഇപ്പോ എന്താണ് നിങ്ങൾ ചിലപ്പോ ചോദിക്കാൻ ചിന്തിച്ചില്ലെങ്കിലും, അത് ഇതൊക്കെ ശ്രീനാരായണ ധർമ്മത്തിലുണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത് മനസ്മൃതിയാണ്. മനസ്മൃതി ഉള്ളതേ അതിനകത്ത് എന്ന് പറയുന്ന കാര്യം അതുകൊണ്ട് ആ മനസ്സിലായി. പിന്നെ അതിൽ ഒരു വരി എഴുതി ചേർത്തിട്ടുണ്ട്, നിർബന്ധമില്ല. ഇതൊക്കെ അനാവശ്യമെന്ന് അനാവശ്യമെന്ന് ബോധ്യമുള്ളവർക്ക് ഇതൊന്നും ആചരിക്കേണ്ടെന്ന് എഴുതിയിട്ടുണ്ട് ഒരു വരി. അതൊരു വലിയ ഭാഗ്യം, അത്രയും എഴുതിയുണ്ട്. പക്ഷെ ഇതെങ്ങനെ ആചരിക്കണമെന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം അതുകൂടെ എഴുതി വച്ചിട്ടുണ്ട്. ഏഹ് മനസ്സിലായില്ല. പട്ടിയെ കുട്ടിയിരുന്ന പോലെ മനുഷ്യനെ ആദരിച്ചു, പട്ടാളത്തിനും കുറിച്ചെടുത്തില്ല. ഈ പട്ടിയെ മോശമായിട്ട് കുറിച്ചിടാം, പട്ടി അങ്ങനെ ചെയ്യാൻ പാടില്ല. പട്ടി എന്ന് പറയുന്നത് ഒരു ജീവനാണ്, അതിനെയും ഇപ്പൊ പോലീസ് പട്ടിയാണ് കുഴിച്ചിടുകയാണെങ്കിൽ അവരെല്ലാം ഒന്ന് വലിയ ബീകളൊക്കെ വെച്ച് സംസ്ഥാന ബഹുമതി കൊടുത്തിട്ടാണ് അതിനെ കുഴിച്ചിടുന്നത്. അപ്പൊ നിങ്ങളെ ഒരു ഭയങ്കര ഒരു സ്വാമി അതുപോലെ കുഴിച്ചിട്ടാ പട്ടിയെ കുഴിച്ചിട്ടെന്ന് പറയുന്നതിന് എന്താ തെറ്റ്? രണ്ടും ഒരുപോലെ തന്നെ. അതുകൊണ്ട് ഈ പട്ടി എന്ന് പറയുന്ന മോശം എന്ന് പറയുന്നത് മനസ്സിലായ സംസ്ഥാന ബഹുമതി കൊടുത്ത് അതിനെ കുഴിച്ചിടുന്നു. ഒരു സ്വാമിക്ക് സംസ്ഥാന ബഹുമതിയോട് കുഴിച്ചിടുന്നു എന്ന് വെച്ചാൽ രണ്ടും ഒരുപോലെ. അപ്പൊ പട്ടി മോശമല്ല, ഈ പട്ടി മോശം എന്ന് പറഞ്ഞ് പട്ടിയുടെ പിറകെ അവിടെ പട്ടി മോശമായ ഒന്നല്ല, അത് നമ്മളെപ്പോലെ തന്നെ ഒരു ജീവിയാണ്. അതായത് അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഹ്യൂമൻ എവല്യൂഷനാണ് ഒന്ന് പഠിക്കണം. എവല്യൂഷൻ എവല്യൂഷൻ ഇങ്ങനെ സംഭവിച്ചു വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്ത് ഒരു വലിയ വൃക്ഷമാണെന്ന് വെച്ചോ, ഒരു വൃക്ഷത്തിന്റെ ഒരു ശാഖയായി മനുഷ്യൻ, വേറൊരു ശാഖയായി പട്ടി. ഇത് രണ്ടും പരിണാമത്തിൽ ഇതിന് രണ്ടും തുല്യമായ വിലയാണ്. ഒരു എന്താണ്, ഒരു പട്ടിക്ക് മനുഷ്യനിൽ നിന്നും ഒരു തരത്തിലുള്ള മൂല്യതയുടെ കുറവുമില്ല. നമ്മൾ പട്ടി പട്ടി പട്ടി എന്ന് പറഞ്ഞതിന് മോശമാക്കുകയാണ്. രണ്ടിനും ഒരേ വിലയാണ് പരിണാമ ശാസ്ത്രം അനുസരിച്ച്. പട്ടിക്കും പൂച്ചയ്ക്കും മനുഷ്യനും, മനുഷ്യനതിന് യാതൊരു മേന്മയില്ല പരിണാമത്തിന്റെ ദൃഷ്ടി. മനസ്സിലായി? മനുഷ്യനില്ലാത്ത കഴിവ് പട്ടിക്കുണ്ട്, പട്ടിക്കില്ലാത്ത കഴിവ് മനുഷ്യനുണ്ട്. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. മനസ്സിലായി? മനുഷ്യന് കുറച്ച് ബുദ്ധി കൂടുതലുണ്ടെങ്കിൽ പട്ടിക്ക് മണം പിടിക്കാനുള്ള കഴിവ് കൂടുതലുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് അങ്ങനെ പട്ടി മോശമാണ്, അതിനെ അങ്ങ് കുഴിച്ചിടുക, മനുഷ്യനെ കുഴിച്ചിടുന്ന വേറെയാണ് അങ്ങനെ പറയരുത് നമ്മൾ. പക്ഷെ സാധാരണ ഞാനും പറയും പട്ടിയെ പോലെ എന്നൊക്കെ പറയാറുണ്ട്. അത് നമ്മൾ ഈ കേട്ട് ശീലിച്ചു വന്ന പല നമ്മുടെ അന്ധവിശ്വാസങ്ങളാണ്. അല്ലാതെ പരിണാമ വൃക്ഷത്തിലെ ഒരു ശാഖയാണ് മനുഷ്യൻ, മറ്റൊരു ശാഖയാണ് പട്ടി. ഇതിൽ രണ്ടിനും തമ്മിൽ ഏതെങ്കിലും ഒന്നിന് മേന്മയോ ഏതെങ്കിലും ഒന്നിന് പോരായ്മയോ ഇല്ല, രണ്ടും തുല്യമാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആധുനിക ശാസ്ത്രം പഠിക്കണം. ഇത് നിങ്ങൾക്ക് മഹാഭാരതത്തിൽ നിന്നും രാമായണത്തിൽ നിന്നൊന്നും കിട്ടത്തില്ല. മനസ്സിലായ? ഗുരുദേവൻ നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? ആധുനികനായിരിക്കുക. എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ് ഗുരു ആധുനികനായിരുന്നു. ശരി, എന്നാ പാടിക്കോ.